എൺപതാം ദശകം. സത്രാജിതാഖ്യനതിലുബ്ധനു സൂര്യനേകീ ദിവ്യം സ്യമന്തകം അതങ്ങയിരന്നു ചെന്നു. തൽക്കാരണങ്ങൾ പലതെങ്കിലും എൻ്റെ പക്ഷം തൽപുത്രി രാഗിണിയെ വേൾക്കുക തന്നെയാവും. അവൻ മന്ദം നൽകിയിലതിനെ അവിടേക്കാത്മസഹജൻ പ്രസേനാഖ്യൻ വേട്ടയ്ക്കതിനെയുമണിഞ്ഞെത്തി വിപിനം തിളക്കത്താൽ മാംസക്കൊതിയൊടു വധിച്ചാൻ ഒരു ഹരി കവിശ്രേഷ്ഠൻ കൊന്നാൻ അവനെ മണിയേൽപ്പിച്ചു മകനേ. മണിക്കള്ളൻ നീ എന്ന് അപമതി ഖലം ചൊല്ലി ജനവും ഗുണിക്കോലും ദോഷം ചെറുതും അമൃതാം നാട്ടിലെവനും സമസ്തജ്ഞൻ നിധിയും സ്വജനമൊടുടൻ പോയി വെളിവായി പ്രസേനന്താൻ സിംഹം കാപ്പി ഗുഹ അതിർച്ചെന്നു ഭഗവൻ. ഭവാനയറിയാഞ്ഞകോ പടുവയോധികൻ ജാമ്പവാൻ മുകുന്ദശരണം ഭവാൻ വരുവതാരു നീ പോരിനായി രഘൂത്തവ ജയിക്കുകെന്നരുളിയെങ്ങു മുഷ്ടി കൊട്ടും സമർച്ചന ഭവൽപദത്തളിരിലേക്ക് ഭക്തോത്തമൻ. ബോധം വന്നു ഭവാങ്കൽ ചേർത്തു മണിമകളെ മണിയേം ഭക്തൻ ഭഗവാനും വരമേകി മണിയാം സത്രാജിതാഖ്യനും നൽകി അപരനു കൊടുക്കേണ്ടും പുത്രീമണിയെ മണിയോടൊപ്പം അവിടേക്കടിയറ അവൻ വെച്ചാൻ ഭാമാമണിയതു ലഭിച്ചെന്നു തെളിവാൽ അമിത കുതുകം പുണ്യം നീയെ തിരിച്ചവനേകിനാൻ മണിയതു പരമോർത്താൽ ഗാഢം ഭവൻ മനോഭാവനം. ലജ്ജാവിലോല സുഖമാർന്നിതു സത്യഭാമാ കൗന്ദേയർ വെന്തതറിവാൻ പുരിപുക്കു നീയും ആ ഗാന്ധിനേയ കൃതവർമ്മ വശസ്സു കേട്ടുകൊന്ന അച്ഛനശ്ശതധനുസ്സുമെടുത്തുരത്നം ദുഃഖിച്ചു ഹസ്തിനപുരത്തിലണഞ്ഞു ഭാമ കൊന്നാൻ ഭവാൻ ശതധനുസ്സിനയോമലാൾക്കായി ആശങ്കിതൻ മണിയിലാ മിഥിലാപുരത്തിൽ ദുര്യോധനന്നു ബലനേകി ഗദാപ്രയോഗം. അക്രൂരണാണൊളിവിൽ നിൻഹിതമൊത്തു ഭൂമൻ സത്രാജിതാഖ്യകലനെ കൊലയാചരിക്കാൻ നീ ഗാന്ധിനേയനോട് വാങ്ങിയതില്ല രത്നം ശ്രീയേറുവാൻ അവനതേകിയതെന്നു കേൾപ്പൂ. അക്രൂരനങ്ങയിലുറച്ചൊരു ഭക്തിയുള്ളോൻ ദുർമാർഗവാഞ്ചയവനെങ്ങനെ വന്നു ചേർന്നു. വിജ്ഞാനവും ക്ഷമതമാദിയും എന്നിലേറുമെന്നുള്ള ഗർവുകളവാൻ തവ കൃത്യമാകാം. അക്രൂരനും ഭയമുട കൃതവർമ്മനും പോയി നീ ആളയച്ച് അവനിൽ നിന്നുമെടുത്തു രത്നം അസുവ്രതന്നതു കൊടുത്തു തുണച്ചിടേണം ഭാമാകുചാന്തശയനൻ ഗുരുവായൂരപ്പൻ.